മൂന്നാം ദശകം. ജപിച്ചും നിന്നാമം സുഖജലധി തന്നിൽ പതിതായി സ്മരിച്ചും നിൻ രൂപം വരദ കഥയോതി സ്തുതിപരം ചരിച്ചും ഭക്തന്മാർ പരമസുഖമേലുന്നിതവരോവരിപ്പൂധന്യത്വം സകലവരവും കൈവരികയാൽ അഹോ രോഗം ക്ലിഷ്ടം തവ ചരണസേവാ സുഖരതിക്കനാസക്തം ചിത്തം ബദതരിക വിഷ്ണോദയയുടെ ഭവൽപാദാംഭോജസ്മരണയുടയെ നാമം ഉരുപാടിവൻ പാടിപ്പാടി പരിചുടമരാം നിർജ്ജനമിടം. ഹരേ നിൻ കാരുണ്യം സകലവരദം മഞ്ഞിലവനം മതീയ ക്ലേശങ്ങൾക്കറുതിയരുളാൻ എത്രയെഴുതാം. മഹാസൗഖ്യം പൂണ്ടി ഭുവനരതിയിൽ സേവനപരൻ ഭവൽ ഭക്തൻ മുക്തൻ വിഗതരതിയായി വാഴ്വി തനിശം. പ്രസിദ്ധന്മാർ യോഗീശ്വരരഹ മഹാദുർഗ്രഹപരർ ഭവൽ ഭക്ത്യാ നിത്യം ഗതവിഷയരാം നാരദമുഖർ ചരിക്കുന്നു സ്വൈരം സതതമവരിൽ കാൺവിതു ശുഭം പരാനന്ദാസ്വാദപ്രഭവത അവർക്ക് എന്തിനി വരാൻ. ലഭിക്കേണം ഭക്തിപ്രചുരി മമക്ലേശമതിനാൽ ശമിച്ചിടും സർവം ഹൃദി ചെറുതുമേ ശങ്ക നഹി മേ. മറിച്ചായാൽ വ്യാസൻ മൊഴികൾ നിഗമം നിൻവചനവും പുളിച്ചൊല്ലാടെന്നാം പഥികവചനം പോലെ സകലം. തുടക്കത്തിൽ തന്നെ സുമധുരമകോ നിൻ ഗുണരസാൽ കുറച്ചെന്നെന്നാലോ സകലരു ജയം തീരുമതിനാൽ. മഹജ്ഞാനോപേതം മഹിതസുഖവും നൽകുമുടുവിൽ ഭവൽ ഭക്തിക്കേവം നിലകൾ അതുതാൻ പ്രാർത്ഥ്യം എവനും. ഹരിക്കൻ ക്ലേശം നീ മമചരണയുഗ്മം രസമുടെ ചരിക്കാൻ ക്ഷേത്രത്തിൽ കരവു മനുഷ്യം പൂജകളിലും മിഴിക്കോ നിൻ രൂപം പദതുളസികാഗന്ധമതുലം സ്വദിക്കാൻ നാസയ്ക്കും രുചിരചരിതം കാതിനുമകോ. അനേകാധിവ്യാധിവ്രണിത ഹൃദയം നിൻ കഥകളാം സുധാപാനം ചെയ്യീല അരുളുകതിനാൽ നിന്നുടവരം. ഉദിക്കെ രോമാഞ്ചം മിഴികളധുനാ ഹരിഷമയമായി പൊഴിക്കെ കണ്ണീരും രുചകളഖിലം വിസ്മൃതിപരം. മരുൾഗേകേവാസിൻ തവ വിമുഖരം നൽ സുഖികളാം മഹാദുഃഖം കൊള്ളുന്ന അടിയനടിയാനെന്തിതു കഥ ഭവിക്കാം നിൻ കീർത്തിക്കിടവുമതിനാൽ പീഡയഖിലം ശമിപ്പിച്ചാ ഭക്തിപ്രചുരിമതരൂ കംസദമനാ. പരപ്പിക്കുന്നെന്തിന്നടിയനഖിലം അൽപ്രലപനം നിറുത്തി കാരുണ്യം വരയുമതുലം ഭക്തിയുതനായി പദാംഭോജം സേവിച്ചമരുവനഹോ ദണ്ഡനതിയും യഥാശക്തം താവൽ സ്മൃതിയും അനിശം പൂജകളുമായി.